മന്ദിക്ക് എന്ന് പറഞ്ഞാൽ തർക്കശാസ്ത്രമല്ല. മന്ദിക്കിൻ്റെ നിർവചനത്തിൽ തന്നെ എന്താ പറഞ്ഞിട്ടുള്ളത്? ആലത്തും കാനൂനീയത്തും താസിമു മുറാഅതുഹ അദ്ദിഹന അനിൽ വുഖൂഇ ഫിൽ ഖതഇ ഫിൽ ഫിക്രി. ചിന്തയിൽ മനുഷ്യന്റെ ബുദ്ധി ഖതഇൽ വാഖി ആവരിനെ തൊട്ട് സൂക്ഷിക്കുന്ന ഒരു ഒരു ഇൽമ്. ആ ഇൽമിനെ സൂക്ഷിക്കൽ താസിമു മുറാഅതുഹ. ആ ഇൽമിനെ ഒരാൾ പിന്തുടർന്നാൽ ആ ഇൽമിൻ്റെ കായിതകൾ അനുസരിച്ച് ആ ഇൽമിൻ്റെ നിയമാവലി അനുസരിച്ച് ഒരാൾ ചിന്തിച്ചാൽ അയാൾക്ക് തെറ്റില്ല. ആ ഇൽമുണ്ടായിട്ട് കാര്യമില്ല. ഇൽമിൻ്റെ നിയമാവലിയെ പിന്തുടർന്നുകൊണ്ട് അതിനെ ആദരിച്ചുകൊണ്ട് അതിൻ്റെ നിയമങ്ങൾക്ക് വിധേയമായിക്കൊണ്ട് ഒരുത്തൻ ചിന്തിച്ചാൽ അയാളുടെ ചിന്തക്ക് തകരാറ് സംഭവിക്കില്ല. ഇതാണ് മന്ദിക്ക് എന്ന് പറയുന്ന ഈ ഫണ്ടിൻ്റെ നിർവചനം താരിഫ്. ഇവിടെ തർക്കശാസ്ത്രം എന്ന ഒരു മാനത്ത് ഗ്യാപ്പുണ്ടോ? തർക്കിച്ച് ജയിക്കാന്നുള്ള ഇല്ല, മറിച്ച് തർക്കം വരുമ്പോൾ അപ്പുറത്ത് ഒരു എതിരാളി ഉണ്ടാവും അല്ലേ. ഇവിടെ ഒരു എതിരാളിയെ പോലും സങ്കല്പിക്കുന്നില്ല. ഈ നിർവചനത്തിൽ ഒരു എതിരാളി തന്നെ സൗറാക്കുണ്ടോ? ആലത്തും കാനൂനീയത്തും താസിമു മുറാഅതുഹ അദ്ദിഹന, നമ്മളെ തലച്ചോറിനെ അനിൽ വുഖൂഇ ഫിൽ ഖതഇ ഫിൽ ഫിക്ർ. അപ്പൊ ഞാൻ എന്റെ മുമ്പിൽ ഒരാളുമില്ല, ഒരു വഹാബിയുമില്ല, ഒരു നസ്റാനിയുമില്ല, ഒരു യഹൂദിയുമില്ല, ആരുമില്ല എന്റെ മുമ്പിൽ. ഞാൻ അടച്ചിട്ട റൂമിന്റെ ഉള്ളിൽ ഇരുന്നു കൊണ്ട് ചിന്തിക്കണം. ഇത് തർക്കം, ആരോട് തർക്കം? അപ്പൊ ഞാൻ അവിടെ ഇന്ന് ചിന്തിക്കുന്ന സമയത്ത് എനിക്ക് തെറ്റാത്ത നിലക്ക് ഒരു ശരിയായ ഉത്തരത്തിലേക്ക് എത്തിപ്പെടണം. അത് എത്തിപ്പെടാനുള്ള ബൈബിളാണ്. അപ്പൊ തർക്കശാസ്ത്രം ഇന്ന് ഇതിനെ മലയാളത്തിലേക്ക് മൊഴി മാറ്റുന്നതിലെ പന്തികേട് എത്രയാണ്? പിന്നെ സംവാദ വ്യവസ്ഥ എന്ന് വേണമെങ്കിൽ ഒരു പക്ഷേ ഇതിനെ പറ്റി പറയാം. സംവാദം, സംവദിക്കാം. സ്വയം നമ്മുടെ ശരീരത്തോടെ നമുക്ക് സംവദിക്കാം, ആത്മഗതം ചെയ്യാം, സഹോദരന്മാരോട് സംവദിക്കാം. ഒരു സംവാദത്തിനുള്ള ഭരണഘടന എന്ന് വേണമെങ്കിൽ ഇതിനെ പറ്റി പറയാം. തർക്കം, തർക്കം എന്ന പദം തന്നെ നമ്മളോട് ഉപയോഗിക്കരുത്. തർക്കം എന്ന ആ പദം തന്നെ നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല ഈ മന്ദിക്കിനെ പറ്റി പറയുമ്പോൾ. അപ്പൊ അതുകൊണ്ട് നമ്മൾ ആദ്യം ശരിക്കും മനസ്സിലാക്കേണ്ടത് ഇങ്ങുൾ മന്ദിക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് നേരായ ദിശയിൽ ചിന്തിക്കാനുള്ള കാഴ്ചപ്പാട് ഉണ്ടാക്കി തരുന്ന പണ്യമാണ്, അല്ല നാട്ടുകാരോട് തർക്കിച്ച് ജയിക്കാനല്ല, എതിരാളികളോട് തർക്കിച്ച് ജയിക്കാനല്ല, മറിച്ച് ചിന്താഗതികളുടെ ഇടയിലുള്ള സത്യാസത്യങ്ങളെ വേർതിരിക്കുവാനുള്ള അളവ് പോലെ. എല്ലാവരും ചിന്തിക്കുന്നുണ്ട്, ഞാനും ചിന്തിക്കും, നിങ്ങളും ചിന്തിക്കും, പല വിഷയങ്ങളിൽ ചിന്തിക്കും. അഖീദയുടെ വിഷയത്തിൽ ചിന്തിക്കും, കർമ്മശാസ്ത്രത്തിൻ്റെ വിഷയത്തിൽ ചിന്തിക്കും, സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ സാമ്പത്തിക മേഖലകളിൽ, പല മേഖലകളിൽ മനുഷ്യൻ ചിന്തിക്കും. ഈ ചിന്തകളിലൊക്കെയുള്ള നെല്ലും പതിരും, നെല്ലുണ്ടാവും പതിരുണ്ടാവും, അത് വേർതിരിച്ച് അറിയണമെങ്കിൽ ഈ സാധനം കയ്യിലുള്ളവനെ കയ്യുണ്ട്. കയ്യിലുണ്ടായാലും പോരാ, ഈ സാധനം കയ്യിലുള്ള ഈ സാധനം ആവശ്യമുള്ളപ്പോൾ ഉടനടി എടുത്ത് ഉപയോഗിക്കാൻ പറ്റുന്ന ആൾക്കാർ കഴിയും. ഇത് എടുത്താണ്ട് ഉപയോഗിക്കണം അതിന്റെ ടൈം വരുമ്പോൾ. പൂരം കഴിഞ്ഞിട്ട് വെടി പൊട്ടിച്ചിട്ട് കാര്യമില്ല, അത് ആ പൂരത്തിന്റെ ആ സ്പോട്ടിൽ അതിന്റെ ക്ലൈമാക്സിൽ പൊട്ടിക്കാൻ കഴിയണം. അത് വളരെ അപൂർവ ഒരാളുകൾക്ക് കഴിയുള്ളൂ. ഷെയ്ഖുന ശംസുദ്ദീൻ മൈക്ക് അബൂബക്കർ മുസ്ലിയാരെ പോലെയുള്ള ആ ഗ്രേഡിലുള്ള ആളുകൾക്ക് മാത്രം കഴിയുന്നത് ആ എന്താ ആ ഉച്ചകോടിയിൽ പൊട്ടണം. ഒരു കുട്ടി ഒരു ഉസ്താദിന്റെ അടുത്തിൽ വന്നിട്ട് പറയാം, മദ്രസയിൽ തോറ്റപ്പം ഞാന് തോറ്റിട്ടുണ്ട്, നിങ്ങൾ എന്നെ തോൽപ്പിച്ചു, ഞാൻ ഈ മദ്രസന്റെ സെക്രട്ടറിന്റെ മോനാണ്, നിങ്ങൾ എന്നെ തോൽപ്പിച്ചു, ശരിയായിട്ടില്ല. മോൻ മന്ദിക്ക പറയുന്നത് അന റാസിബുൻ ഫിൽ ഇംതിഹാൻ വന ഇബ്നു റയീസ് ഹാദിഹി മദ്രസ ഫലാ യസ്ഹു ലക അൻ തുറസിബനി അണ്ട് മുഖദ്ദിമി നതിജയിലെ ഞാൻ മദ്രസയുടെ സെക്രട്ടറിയുടെ അല്ലെങ്കിൽ പ്രസിഡന്റിൻ്റെ മകനാണ്. എന്നെ നിങ്ങൾ തോൽപ്പിച്ചിട്ടുണ്ട്. കുല്ലു മൻഹുവ ഇബ്നുൻ ലീ റഹീസിൽ മദ്രസത്തിൻ മിനൽ മദാരിസിൽ ഫലാ യജൂസു ലീ അൽ ഉസ്താദി അൻ ഉറസിബ മന്ദിക്കാണുണ്ട്. അവിടെ എന്താ തകരാറുള്ളത്? തകരാറുണ്ടെന്നോ തകരാറില്ല? തകരാറില്ല എന്ന് പറഞ്ഞാൽ പിന്നെ നാട്ടിലെ കുട്ടികൾ മുഴുവൻ വരുമ്പോൾ നിങ്ങൾ പിന്നെ അവരെ ജയിപ്പിച്ചു വിടേണ്ടി വരും. സെക്രട്ടറിൻ്റെ മോനാണ്, പ്രസിഡന്റിൻ്റെ മോനാണ്, സംഘടനാ നേതാവിൻ്റെ മോനാണ്, തങ്ങൾ പാപ്പൻ്റെ മോനാണ്, ഉസ്താദിൻ്റെ മോനാണ്, ഒക്കെ ജയിപ്പിച്ചു വിടേണ്ടി. അപ്പോൾ നാട് മുഴുവൻ പൊട്ടിച്ചോറാവും. അപ്പോൾ പിന്നെ തകരാറുണ്ട്. ആ എന്നാൽ പിന്നെ എന്താ തകരാറ്? അതിപ്പോൾ പറയാൻ തകരാറുണ്ട്, തകരാറില്ല എന്ന് പറയാൻ എനിക്ക് ധൈര്യമില്ല. അങ്ങനെ തകരാറില്ല എന്ന് പറഞ്ഞാൽ പ്രശ്നമായി നാട്ടിൽ. എന്നാ തകരാറുണ്ട്, എന്താ തകരാറ് പറയാൻ കിട്ടും? എവിടെ തകരാറ് പറയാൻ കിട്ടില്ല. എന്താ പറയാൻ കിട്ടാത്തത്? അതാ പറഞ്ഞത്, ഈ ഇരുമ്പ് കയ്യിലില്ല തന്നെ ഒന്നുകിൽ, അല്ലെങ്കിൽ ഇരുമ്പ് കയ്യിലുണ്ടാവും, ആ ഇരുമ്പ് ഇവിടെ എങ്ങനെ ഉപയോഗപ്പെടുത്തണം എന്ന് കരടി പിടിച്ചാണ്. ഉദാഹരണം പറയണം. ഇവിടെ ഇപ്പം ഈ ഉദാഹരണത്തിലെ പന്തികളിപ്പോൾ അങ്ങനെ, ഞാൻ സെക്രട്ടറിയുടെ മകളാണ് അല്ലെങ്കിൽ മകനാണ്, അത് ശരിയാണല്ലേ, അത് നോണല്ലോ. അങ്ങനെ ഇബ്നുൽ മുദീർ സത്യത്തെ നമ്മൾ അസത്യം എന്ന് പറയുക, അത് സത്യമാണ്. അന്ത ഇബ്നുൽ മുദീർ രണ്ടാമത്തെ മുത്തദ്ദിമ സത്യമാണോ അല്ല സ്വാതിത്വത്താണോ കാതിബത്താണോ? കുല്ലു മൻഹുവ ഇബ്നു മുദീരിൻ ഫ ലാ യജൂസു അൻ യുറസ്സബ. ഇവിടെയാണ് ചർച്ച. എന്താ ഇതിന് കുഴപ്പം? എന്താ ഇതിന് കുഴപ്പം? സെക്രട്ടറിയുടെ മകൻ ആയിട്ടുള്ള അല്ലെങ്കിൽ മകളായിട്ടുള്ള ഒരാളെയും മദ്രസയും തോൽപ്പിക്കപ്പെടാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അവിടെ എന്താ കുഴപ്പം? കുഴപ്പമുണ്ട് എന്നാണ് നിങ്ങൾ പറയുന്നത്. എന്താണ് കുഴപ്പം? അങ്ങനെ ഒരു സെന്റൻസ് പറഞ്ഞൂടെ. എന്തുകൊണ്ട് കുഴപ്പം? അതാ നിങ്ങൾ പറഞ്ഞത്, അത് ഗൈർ മുസല്ലമ എന്ന് പറഞ്ഞത് ഇപ്പറഞ്ഞ പ്രയോഗം. അതിനെന്താ പറയാ? മൂപ്പരിപ്പ് പറഞ്ഞത് ഗൈർ മുസല്ലമാണ്. എന്ത് ഗൈർ മുസല്ലമാണെന്ന് പറഞ്ഞാൽ? എന്റെ ക്ലാസ് ചിലപ്പോൾ നിങ്ങൾ സാധാരണ കേട്ട ശൈലിയിലുള്ള ക്ലാസ് ആയിക്കോളും ചേട്ടോ. പക്ഷേ ഇതിന്റെ അവസാനത്തുള്ള ഒരു പക്ഷേ തർക്കറിയായി നിങ്ങൾ പറഞ്ഞു കിട്ടാൻ മതി. നിങ്ങൾ വിചാരിച്ചു വെച്ചതുപോലെ ആയിക്കോളം ഒന്നില്ല നമ്മളെ ക്ലാസ്. ഇയാളിപ്പോ ഗൈർ മുസല്ലമ എന്ന് പറഞ്ഞതിൽ കുഴപ്പമുണ്ട്. ഇവരിപ്പോ ഗൈർ മുസല്ലമ എന്ന് പറയും, നമ്മളെ പണ്ഡിത ശൈലി അല്ലത്. എന്താ കുഴപ്പം? ഇപ്പൊ ഈ പറഞ്ഞ കുഴപ്പം എന്താ? ഇത് മുസാദറയാണ്. മുസാദറ അല മക്കലു, മുസാദറ മക്കലു എന്നാണ് എന്താ? വാദത്തെ തന്നെ തെളിവായി അവതരിപ്പിക്കുക, വാദത്തെ തന്നെ തെളിവായി അവതരിപ്പിക്കുക. അതാണ് അൽ മുസാദറ അൽ മക്കലു. വാദത്തിന് എന്താക്കുക? പദം മാറ്റിയിട്ട് കോലം മാറ്റിയിട്ട് തെളിവാണ് എന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിൽ ആളുകളെ കണ്ണിൽ പൊടിയിട്ട് അവതരിപ്പിക്കുക. തല കൊണ്ട് ചിന്തിച്ചാൽ മനസ്സിലാവും ഈ ദാവ തന്നെയാണ് ദലീൽ. മുപ്പര് ദലീലായി അവതരിപ്പിച്ചിട്ടുള്ളത് ദാവയെ തന്നെയാണ്. ഞാൻ അപ്പൊ തന്നെ ഇവിടെ പറഞ്ഞെന്താ? ഇതിലൊരു കുഴപ്പമുണ്ട്, ഇതിലൊരു കുഴപ്പമുണ്ടെന്ന് ഞാൻ തന്നെ പറഞ്ഞ് മൂപ്പരെന്ത് പറഞ്ഞു ഗൈർ മുസല്ലമാണെന്ന് പറഞ്ഞ് അത് ദലീലാവോ? ഞാൻ കുഴപ്പമുണ്ട് എന്ന് പറഞ്ഞതിനെ മൂപ്പര് ഗൈർ മുസല്ലമാണ് എന്ന് പദം മാറ്റി പറഞ്ഞു. പദം മാറ്റിയത് കൊണ്ട് തെളിവാവും. അപ്പൊ തെളിവ് എന്തുകൊണ്ട് കുഴപ്പമുണ്ട്? ഞാൻ ചോദിക്കുന്നതിന് തെളിവാ. എന്തുകൊണ്ട് കുഴപ്പമുണ്ട്? ഗൈർ മുസല്ലമാവെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ വാക്കിനെ നിങ്ങൾ മാറ്റി പറഞ്ഞു എന്നേ ഉള്ളൂ, തെളിവല്ല. തിരിയുണ്ടോ? സൗദി അറേബ്യ, ഈ യു എ, ഖത്തർ, കുവൈത്ത് തുടങ്ങിയിട്ടുള്ള അറബ് രാജ്യങ്ങളോട് ഉള്ള ഇന്ത്യയുടെ ബന്ധം വിച്ഛേദിക്കണം എന്നൊരാൾ പറയാം. ഇപ്പം ഞാൻ പറഞ്ഞാൽ മനസ്സിലായോ? അറബ് രാജ്യങ്ങൾ, രണ്ട് രാജ്യങ്ങളോട് ഉദാഹരണം പറഞ്ഞു. ഇത്തരം രാജ്യങ്ങളുമായിട്ട് ഇന്ത്യ രാജ്യത്തിൻ്റെ ബന്ധം വിച്ഛേദിക്കണം, അതൊരു ദാവയാണ്, വിച്ഛേദിക്കപ്പെടേണ്ടതാണ്. ഇത് എന്തുകൊണ്ട്? ചോദ്യം ദലീലാണ്. എന്തുകൊണ്ട്? അപ്പം ഈ ഉത്തരമായിട്ട് ഒരാൾ പറയാം, മുസ്ലിം രാജ്യങ്ങളുമായിട്ടുള്ള നയതന്ത്ര ബന്ധം പാടില്ലാത്തതാകുന്നു, അതുകൊണ്ട് തന്നെ. രണ്ടും രണ്ട് വിവിധ സെന്റൻസുകളാണ്, പക്ഷെ രണ്ടിൻ്റെയും കഴമ്പ് ഒന്നാണ്. ആ ആദ്യം ഞാൻ പറഞ്ഞ വാക്കിനെ വേറൊരു കോലത്തിൽ മാറ്റി. പക്ഷെ കേട്ടിരിക്കുന്നവരിൽ 90% മനസ്സിലാവില്ല. കേട്ടിരിക്കുന്നവർ 90% എന്ത് വിചാരിക്കും? ആദ്യം പറഞ്ഞ വാദത്തിന്റെ ദലീലാണ് രണ്ടാമത് പറഞ്ഞത്. കാരണം ഇന്നത് കൊണ്ട് എന്ന് പറഞ്ഞ ഹേ എന്ന് പറഞ്ഞ ഉണ്ടോന്ന ചില ആൾക്കാരില്ലേ, ഹേ എന്ന് വെച്ചുകൊടുത്താൽ നമുക്കൊരു വാശ കൊടുത്തുമായി എന്ന് വിചാരിക്കുന്നത് പോലെ, അതുകൊണ്ട് കൊണ്ട് എന്നുള്ളൊരു പദം വെച്ചത് കൊണ്ട് ദലീലാവുകയില്ല. ശരിയുണ്ടോ? ദലീലാവെങ്കിൽ പുറത്തുനിന്ന് വരണം. പുറത്തുനിന്ന് വന്ന ഒരാൾക്ക് ഒരു സംഗതിനെ സുബൂത്താക്കാൻ കഴിയും. അത് ഫൽസഫയാണ്. മന്ദിക്കിന്റെ പല കായികകളിലേക്കും ഫിലോസഫി കടന്നു വരും. ഫിലോസഫി എന്ന് പറയുമ്പോൾ പേടിക്കണ്ട, നമ്മുടെ ബുദ്ധിയുടെ പ്രഖ്യാപനങ്ങളാണ്, ബുദ്ധിയുടെ തീരുമാനങ്ങളാണ്. അത് ഇപ്പം ഇങ്ങൾക്കും ഒക്കെ എല്ലാവർക്കും ഉള്ളതാണ്, ഒരാളുടെയും കുത്തകയല്ല. ഡേക്കാർട്ട് എന്ന് പറയുന്ന ഒരു തത്വചിന്തകനുണ്ടായിരുന്നു, അബുൽ ഫൽസഫത്തിൽ ഹദീഫ, ആധുനിക ഫിലോസഫിയുടെ പിതാവ്. അദ്ദേഹം പറഞ്ഞത് ബുദ്ധി എന്ന് പറഞ്ഞാൽ മനുഷ്യന്മാർക്ക് മുഴുവനും തുല്യമായി വിഹിതം ചെയ്യപ്പെട്ട ഒരു വസ്തുവാണ്. മറ്റൊരു വിഷയത്തിലും മനുഷ്യരുടെ ഇടയിൽ എന്തില്ല? തുല്യതയില്ല. സൗന്ദര്യത്തിലോ സമ്പത്തിലോ ആരോഗ്യത്തിലോ ഒന്നും പരസ്പരം മനുഷ്യന്മാർ തമ്മിൽ എന്തില്ല? തുല്യതയില്ല. മറിച്ച് ബുദ്ധിന്റെ വിഷയത്തിൽ മാത്രമേ എന്തുള്ളൂ? തുല്യമായി വിതരണം ചെയ്യപ്പെടുകയുള്ളൂ. ഇത് നമ്മളെ ഉസൂലിന്റെ കിതാബിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതൊരു മദ്ഹബാണ്, അതിന് എതിരായിട്ടുള്ള വേറെ ചില നിലപാടുകാരുണ്ട്. മറ്റൊക്കെ നോക്കിക്കാണാം. ഞാൻ പറയുന്നത് എന്തുകൊണ്ടാണ് ഇത് ഗൈർ മുസല്ലമായത്? അതായത് എന്തുകൊണ്ടാണ് ഇതിൽ തകരാറുണ്ടായത്? ഇതിൽ തകരാറുണ്ടായത് നമ്മൾ ഇവിടുത്തെ പ്രശ്നം, ഒരു ചിന്തയിലെ തകരാറ് പല മേഖലകളിൽ വരാം. ചിന്തയിലെ തകരാറ് എന്ന് പറഞ്ഞാൽ ദലീലിൻ്റെ കഥ, ഒരു ദലീലിൻ്റെ അയിബ്, ഒരു ദലീലിൻ്റെ പോരായ്മ പല നിലക്ക് വരും. ദലീലിൻ്റെ സൂറയിലൂടെ വരാം, ദലീലിൻ്റെ മാതയിലൂടെ വരാം. ഞാൻ അതിൽ സൂറയും മാതയും എന്താണെന്ന് പറയണം. പക്ഷേ ഞാൻ പറയാം, കുറച്ച് ഖത്അ്, അൽ ഖത്അ്ഉ ഫി ദലീൽ സൂറത്തിഹി വഖദിയതിഹി മിൻ ഖിബലി മാതതിഹി. ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞൊരു സൂറയിൽ ഒരു കുഴപ്പമില്ല, ഒന്നാം ഷക്കിലാണ്. ഞാൻ ഇന്നാളെ മോനാണ് അല്ലെങ്കിൽ മോളാണ്, ഇന്നാളുകളുടെ മോളാകുമ്പോൾ പരീക്ഷ തോൽപ്പിക്കാൻ പാടില്ല, അത് ഒന്നാമത്തെ ഷക്കിലാണ്. ഒന്നാമത്തെ ഷക്കിൽ എന്താണെന്ന് ഇൻഷാ അല്ലാഹ് നമുക്ക് പറയാം. അപ്പം ഏത് വിഷയത്തിൽ പെശകില്ല? സൂറയിൽ ഒരു പെശകുമില്ല, മാദയിലെ കുഴപ്പം. അപ്പൊ മാദ എന്താന്ന് പഠിക്കണം, മാദയിൽ എന്ത് കുഴപ്പമുള്ളതെന്ന് പഠിക്കണം. ഇപ്പൊ ഈ പറഞ്ഞോടത്ത് മാദയിൽ ചെറിയ കുഴപ്പമുണ്ട്. എന്താ കുഴപ്പം? അത് മാതനെ കുറിച്ച് പറയുമ്പോഴേ അത് പറഞ്ഞാൽ മനസ്സിലാവും. ഞാൻ വേറൊരു ഉദാഹരണം പറഞ്ഞു, കുഴപ്പം കയറി വരുന്നതിന്റെ വേറൊരു ഉദാഹരണം അറബി തന്നെ പറയാം. പുല്ലു ഐനി ദഹബുൻ, അല്ലെങ്കിൽ പുല്ലു ദഹബിൻ ഐനു, അല്ലെങ്കിൽ അൽ ഐനു പറഞ്ഞോളൊന്നില്ല, ശരിയല്ലേ അറബി ഭാഷയില്? കാരണം ഐന് എന്ന പദത്തിന് ദഹബ് എന്ന അർത്ഥല്ലേ. അപ്പം എല്ലാ ദഹബിനെ കുറിച്ചും ഐന് എന്ന് പറയാം. അപ്പോൾ അദ്ദേഹവും ഐനുമായി അൽ മുഖദ്ദിമത്തുൽ ഊല വഹിയ സ്വാദിഖത്തുൻ, രണ്ടാമത്തെ മുഖദ്ദിമ പുല്ലു ഐനി, അവിടെ പുല്ലു വേണം, അവിടെ എന്ത് വേണം? പുല്ലു വേണം. പുല്ലു ഐനിൻ തബ്കി, പുല്ലു ഐനിൻ തബ്കി എന്നുള്ളത് ശരിയാണോ? ശരിയല്ല. നമ്മൾ ആഴത്തിൽ ചിന്തിക്കുമ്പോൾ ശരിയല്ല, എന്നാൽ ബാഹ്യമായിട്ട് ചിന്തിക്കുമ്പോൾ ശരിയാണ്. കാരണം നമ്മൾ നേരത്തെ പറഞ്ഞു വെച്ചിരുന്നത് പുല്ലു ദഹബിൻ ഐനും, അപ്പോൾ അവൻ്റെ മനസ്സിൽ ഇങ്ങനെ കടന്നു കളിക്കാം. ഈ ഐനും ദഹബും തമ്മിൽ തറാദുഫുണ്ട്, ഇത് രണ്ടും ഒന്ന് തന്നെ, ഇത് എന്ന് പറഞ്ഞാൽ ഒക്കെ അതാണ്, അത് എന്ന് പറഞ്ഞാൽ ഒക്കെ അതാണ് എന്നൊരു ഒരു വഹുമിൽ അവരിപ്പോൾ വാർത്തയായിട്ടുണ്ട്. അത് കഴിഞ്ഞ് വന്ന ആ വഹുമിൽ, ആ വഹുമ് പിടികൂടിയ ഉടനെ തന്നെയാണ് അവനെ നമ്മൾ രണ്ടാമത് കബളിപ്പിക്കുന്നത്, അതങ്ങൾ പറയലോട് കൂടി പിന്നെ അതിന്റെ അനന്തരഫലമായിട്ട് എന്ത് വരും? കുല്ലു ദഹബിൻ യബ്കി. ഇത് ഒന്നാമത്തെ ഷക്കിലിലെ ഒന്നാമത്തെ വെർബാണ്. അദ്ദർബുൽ അവ്വലു മിന ഷക്കിലിൽ അവ്വൽ ഫന്നതീജത്തു കുല്ലിയത്തു മൂജബ അല്ലേ? തസ്രീൽ മന്ദിക്ക് അവസാനം വരെ ഒരു തിരിയുള്ളൂ. ഭൗതി പാഠം ഭൗതി പോയത് മനസ്സിലാവില്ല. നമ്മുടെ മൊയ്വനോ എന്ന് പറഞ്ഞ കിതാബ്, ഏത് കിതാബ്, ഏതെങ്കിലും ഒരു കിതാബ് മൊയ്വനോ നമ്മൾ ആദ്യം തീരുമാനിക്കണ വിഷയം. നിങ്ങൾ എല്ലാം കൂടി ഓതണം. നിങ്ങൾക്ക് ഇപ്പം ഞാൻ പറയണില്ല, മഹലിയും നിങ്ങൾ ഓതണ്ട. ഫതുഹുൽ മുഈൻ അത് തീർത്തോതാണ്, അല്ലെങ്കിൽ പത്ത് കിതാബെങ്കിലും തീർത്തോതാണ്. ഇത് ഒരു കിതാബും തീർത്തോതി ഉണ്ടാവില്ല. കാരണം എന്താ അറിയാം, ഓരോ ഫന്നിനും കുറേ അബ്വാബുകൾ ഉണ്ടാവും. ഫിഖ്ഹിന്റെ ബാബുകൾ എന്താണെങ്കിലും പരിചയപ്പെടണമെങ്കിൽ അത് തീർക്കും ഓതണ്ടെ. അഖീദക്ക് കുറെ ബാബുകളുണ്ട്, ഇലാഹിയാത്ത്, നുബുവ്വാത്ത്, സംഇയാത്ത്, മആദ്, ഇമാമത്ത്. ഇത് തീർത്തോതാതെ മൂപ്പര് അല്ലാഹു മൗജൂദുൻ വാഹിദുൻ ആലിമുൻ മുരീദ് മൂപ്പരത്ത് കഴിഞ്ഞു. മൂപ്പര് സുന്നത്തെ മാത്ത് അവരോട് കഴിഞ്ഞു. അതുകൊണ്ടാണ് ഈ മതരാഷ്ട്രവാദികൾ എന്നൊക്കെ കേൾക്കുമ്പോൾ തന്നെ ഓന് ജമാഅത്തായിരിക്കും മൗദൂദി ആയിരിക്കും തോന്നുന്നത്. ഇപ്പറത്തോതണ്ടേ, ഇതൊരു ശീലാക്കി വെച്ച് അതിന്റെ ദുരന്തപ്പം നമ്മൾ അനുഭവിക്കുന്നത്. വലിയ മൂലമാർ ഞങ്ങളുടെ ഓതി കൊടുക്കണ്ടില്ല, വലിയ മൂപ്പരോധിയില്ല. അപ്പൊ ഒരു ഒറ്റ കിതാബ് നിങ്ങൾ തീർത്തോതിയാ മതി. ഫതുഹുൽ തീർത്തോതിയ വിഷയം കഴിഞ്ഞു. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ സ്വന്തം നോക്കല. കിതാബുൽ ഖവാഇദ് ഫതുഹുൽ മുഈനിലുണ്ട്, കിതാബുൽ റിദ്ദത്ത് ഫതുഹുൽ മുഈനിലുണ്ട്, കിതാബുൽ ജിറാഹ് അല്ലെങ്കിൽ കിതാബുൽ ജിനായാത്ത് ഫതുഹുൽ മുഈനിലുണ്ട്, കിതാബു അഖ്ദുൽ ജിസിയ അല്ലെങ്കിൽ കിതാബുൽ ദിമ്മത്ത്, ഇങ്ങനെ കുറെ കിതാബ് ഈ ചാപ്റ്ററുകളൊക്കെ ഫതുഹുൽ മുഈനിലുണ്ട്. കിതാബ് എന്നോ ഫസ്ൽ എന്നോ ബാബ് എന്നോ ഒക്കെ ആയിരിക്കും പേര്, പക്ഷെ അതിന്റെ എന്താ പറയാ, അതിന്റെ സ്ട്രക്ചർ വികസിത രൂപത്തിലല്ലെങ്കിലും സ്ട്രക്ചർ അവിടെ ഉണ്ട്. പിന്നെ വേറെ കിതാബ് പോയിട്ട് വികസിപ്പിച്ചാണ് എന്നതുപോലെ നിങ്ങൾ ഇനി സുല്ലം ഓതിക്കില്ലെങ്കിലും, ശംസീയന്റെ ഷറഹ് ഓതിക്കില്ലെങ്കിലും തസ്രീഹുൽ മന്ദി ഓതിയാൽ തന്നെ മന്ദിക്കിന്റെ സ്ട്രക്ചർ ആയി തിരിയും. പിന്നെ മാതയിലുള്ള കുഴപ്പം കൊണ്ടാണ് ഇപ്പോൾ എന്ത് ചെയ്തത്, പ്രശ്നം വന്നത്. സെക്രട്ടറിന്റെ മകളാണെങ്കിൽ ജയിപ്പിച്ചു കൊള്ളണം എന്നത് കേൾക്കാൻ രസമുള്ള വർത്താനാണെങ്കിലും അവിടെ ചിന്താശാസ്ത്രമനുസരിച്ച് അവിടെ പെശകുണ്ട്. എവിടെ പെശക്? മാതയിലാണ് പെശക്. കാരണം എന്താ മാത എന്ന് ഇൻഷാ നമ്മൾ രണ്ടാമത്തെ സെഷൻ സംസാരിക്കുമ്പോൾ ഇത് പറയും. അപ്പൊ നമ്മളിപ്പോഴും മന്ദിത്തിന്റെ താരീഫിലാണ് ഇൽമുൽ മന്ദിത്ത്, ഇൽമുൻ ഖാനൂനിയും അല്ലെങ്കിൽ ആലത്തും ഖാനൂനീയത്തും. അത് കുറെ ജുസ്ഇയ മസല പറയുന്നതല്ല, അതുകൊണ്ടാണ് ഖാനൂനി എന്ന് പറയുന്നത്. അതൊരു ബൈലമാണ്, ഫിഖ്ഹിന്റെ മാതിരിയല്ല. ഫിഖ് എന്ന് പറഞ്ഞാല് ഓരോ ജുസ്ഇന്റെ വിഷയത്തിൽ പറയുന്ന ചർച്ചയാണ്. ഉസൂലിന്റെ മാതിരിയല്ല, ഉസൂൽ എന്നാണ് ഓരോ ജുസ്ഇനെ കുറിച്ചല്ല, ഒരു ഭരണഘടനയാണ്. എന്നതുപോലെ ഈ മന്ദിക്ക് എന്ന് പറയുന്നത് ഫുലാനിനെ കുറിച്ചോ ഫുലാനിനെ കുറിച്ചോ ഉള്ള ചർച്ചയല്ല, ഇൻസാനിനെ കുറിച്ചുള്ള ചർച്ചയല്ല. ഞാൻ ഉള്ള അത്തക്കല്ലമോ അൻ സൈദിൻ വാമ്പിരി ഇന്നമാന അത്തക്കല്ലമോനിൽ ഇൻസാനി വൽ ഹയവാൻ. ഇൻസാനിനെ കുറിച്ചോ ഹയവാനിനെ കുറിച്ചോ അറിഞ്ഞാൽ അതിൻ്റെ തഹത്തിൽ വരുന്ന അപ്രാധിനെ കുറിച്ച് അറിയില്ലേ. അതാണ് ഇത് ഈ ഇൽമിന്റെ പ്രത്യേകത. അതാണ് ഇൽമുൻ കുല്ലിയു അലൈസ ഇൽമൻ ജുസ്ഇയ. അപ്പൊ ആലത്തുൻ ഖാനൂനിയ്യത്തുൻ താസീമു മുറാഅത്തുഹു. മുറാഅത്തു എന്ന് പറഞ്ഞാൽ എന്താ, അതിനെ പ്രയോഗവൽക്കരിക്കൽ, മുറാഅത്ത് അതിനെ ഇൽത്തിസാമു ചെയ്യൽ, അതിന് കീപ്പെട്ട് ജീവിക്കൽ, അതൊക്കെ അതിൻ്റെ അർത്ഥം. ആ ഇൽമ മൂപ്പർക്കുണ്ട്, പക്ഷെ മൂപ്പർ ജീവിതത്തിൽ അതെന്തില്ല, ഇല്ല. ലാ ഇൽത്തസീമു ബിഹി വലാ യഹ്തരിമുഹു വലാ യുതബ്ബിഖുഹു ഫീ തഫ്കീരിഹി. അങ്ങനത്തെ അത് ഉപകാരപ്പെടില്ല. വഹാദൽ ഇൽമു യംഫഉ ശഖ്സാൻ യുതബ്ബിഖു അഹ്കാമഹു ويلتزم بقانونه ويحترم قانونه ولا يتكبر عليه. അവർക്ക് ഉപകാരപ്പെടും. അപ്പോൾ താസീമു മുറാഅത്ത്, ഇതിനെ ഒരാൾ പരിപാലിച്ച് ഇതിന് കീഴ്പ്പെട്ടുകൊണ്ട് ഒരാൾ ചിന്തിച്ചാൽ അതിൻ്റെ ഫലം എന്താണ്? താസീമു മുറാഅത്ത് അത് സംരക്ഷിക്കും, അതിൻ്റെ മുറാഅത്ത് സംരക്ഷിക്കും. ആരെയാണ് സംരക്ഷിക്കുക? അദ്ദേഹന, മനുഷ്യന്റെ ബുദ്ധിയെ. എന്തിനെ തൊട്ടാണ് സംരക്ഷിക്കുക? അനിലുഖൂഇ ഫിൽ ഖതഇ, തെറ്റിൽ പെശകിനെ തൊട്ട് സംരക്ഷിക്കും. എവിടെയുള്ള പെശക്? അനിലുഖൂഇ ഫിൽ ഖതഇ ഫിൽ ഫിക്ർ, അനിലുഖൂഇ ഫിൽ ഖതഇ ഫിൽ ഫിക്ർ, ചിന്തയിൽ വരുന്ന, ചിന്തയിൽ വരാൻ സാധ്യതയുള്ള പിശകിൽ അവൻ വാക്കിൽ ആവാതിരിക്കാൻ അവനെ സംരക്ഷിക്കും. അത്തരം പിശകുകളിൽ ചാടിപ്പോവലിനെ തൊട്ട് അവനെ മാറ്റി നിർത്തും. അപ്പോൾ ഇവിടെ സ്വാഭാവികമായിട്ടും ഒരു ചോദ്യമുണ്ട്, എന്താണ് ചിന്ത? ചിന്തയിലുള്ള ഹത്തകന്നല്ലേ പറഞ്ഞത്? ഇത് തഹദീബിന്റെ ശൈലിയാണ് ഇപ്പൊ ഞാൻ അവതരിപ്പിക്കുന്നത്. തഹദീബ് ഓതി ശീലിച്ചെടുക്കാറിയാണ്. സഫ്താദാനി തങ്ങളുടെ തഹദീബിന്റെ ശൈലി വളരെ നല്ല ശൈലിയാണ്, വളരെ മുക്തസറ കിതാബല്ലേ തഹദീബ്. തഹദീബിൽ മന്ദിക്ക് വൽ കലാം, നിങ്ങൾ തഹദീബിൽ മന്ദിക്ക് കണ്ടിട്ടുണ്ടാവും. ഇത് തഹദീബിൽ മന്ദിക്ക് വൽ കലാം രണ്ടും കൂടി കൂടിയതാണ്. പകുതി മന്ദിക്കും പകുതി ഉൽ കലാമാണ്. പകുതിച്ച പകുതിയൊന്നുമില്ല, വളരെ കുറച്ച്. ഇത്രയേ മന്ദിക്കുന്നുള്ളൂ. തഹദീബിൽ മന്ദിക്കുന്ന സാധനം ഇത്ര പേജുള്ളൂ, അത്ര 14 പേജ്. ഈ സത്യം മറ്റു ഒഴിവാക്കിയത് 13 പേജ് ഈ മന്ദിക്കും, ബാക്കിയുള്ള മുഴുവൻ ഉൽ കലാമാണ്. അപ്പൊ നമ്മളെ നാട്ടിൽ ഷഹറു തഹദീബ് എന്ന് പറയുന്നത് ഇത്രയും ഭാഗം ഇല്ലാത്ത സാധനമാണ്, കുറച്ച് സാധനമുണ്ട്. ഇത് പഴയ കോപ്പിയാണ്, 1912 പ്രിന്റ് ചെയ്തത്. ഒരു നൂറ്റാണ്ട് പഴക്കുണ്ട് ഏകദേശം, നൂറ്റാണ്ടിലധികം പഴക്കുണ്ട്. അപ്പം ഞാൻ പറഞ്ഞതേ, ഈ തഫ്താസാനി തങ്ങൾ ഈ കിതാബ് എന്ന് പറഞ്ഞാൽ മഹാനവർഗൾ ഷറഹുൽ മഖാസിദും എഴുതിയതിൻ്റെ ശേഷം എഴുതിയ കിതാബാണ്. തഫ്താസാനിയുടെ ജീവിതത്തിൻ്റെ അവസാന ഘട്ടത്തിൽ, ഏറ്റവും അവസാനത്തിലല്ല, ഏറ്റവും അവസാനത്തിൽ മഹാനവറുകൾ എഴുതിയ ഒരു കശാഫിൻ്റെ ഹാഷ്യാണ്. അതുകൊണ്ട് തന്നെ അത് പൂർത്തിയായിട്ടില്ല. അതിൻ്റെ കുറച്ച് മുന്നേ ആയിട്ട് തഫ്താസാനി എഴുതിയ മഖാസിദ് എഴുതിയതിൻ്റെ ശേഷം എഴുതിയ കിതാബായിരുന്നു. അപ്പം മഖാസിദിലുള്ള ബഹസുകളുടെ ഒക്കെ ഖുലാസ ഇതിലുണ്ടാവും. അത് മന്ദിക്കിയും കലാമിയുമായ രണ്ട് പങ്കിലും വളരെ ആറ്റി കുറുക്കിയിട്ട്. അതുകൊണ്ടാണ് മഹാനവറുകൾ പറഞ്ഞത്, ഇതിനെ ഇനി ഇഹ്തിസാർ ചെയ്യാൻ ആരും ശ്രമിക്കണ്ട. ഇനി ഇതിനാരെങ്കിലും ഇഹ്തിസാർ ചെയ്യുകയാണെങ്കിൽ ഞാൻ അവർക്ക് വെള്ളി നാണയം പാരിതോഷികം തരും എന്ന് തഫ്താസാനി തങ്ങൾ അതിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അദ്ദേഹം ഇന്ന് ജീവിച്ചിരിക്കുന്നുണ്ടായിരുന്നെങ്കിൽ ആ വെള്ളി നാണയം മാങ്ങാമുക്ക് വാങ്ങമായിരുന്നെന്ന് ഇരുന്നാളുകൾക്കൊക്കെ മനസ്സിലാവും. ചില സ്ഥലങ്ങളിൽ അവിടെ എന്ത് ചെയ്യേണ്ടത്, അത് വേണ്ടിയില്ലായിരുന്നു. നമുക്ക് ഓർമ്മ ഉണ്ട് അവിടെ ഒന്ന് രണ്ട് സ്ഥലങ്ങളിലുണ്ട് തഹദീബിൽ. അത് ഇസ്തിസ്നായിയായ വിയാസിനെ പറ്റി പറയുന്നുണ്ട്. പക്ഷേ അത് നമുക്ക് രണ്ടാമത്തെ സെഷനിൽ പറയാം. അപ്പം ഇതിൻ്റെ തുടക്കത്തിൻ്റെ ശൈലിയാണ് ഇപ്പോൾ ഞാനിപ്പോൾ അവതരിപ്പിച്ചത്. അതായത് ആദ്യം ഇൽമുൽ മന്ദിത്തിൻ്റെ നിർവചനം എന്ന് പറയാം. ആലത്തു ഖാനിയത്തും തഫ്സീമു മുറാഅത്തുഹു അദ്ദേഹം അനിൽ ഉഖൂഇ ഫിൽ ഖതഇ. അപ്പോൾ ഫിൽ ഫിക്കർ, അപ്പൊ ഫിക്കറിലെ ഖതഇ സംഭവിക്കലിനെ തൊട്ട് മനുഷ്യ ബുദ്ധിയെ സംരക്ഷിക്കുന്ന ഒരു ഭരണഘടന തത്വസംഹിത. അപ്പൊ ഫിക്കർ എന്താണ് എന്നത് നമ്മൾ കണ്ടെത്തണം. അതിന്റെ മറുപടിയാണ് ഇപ്പം ഞാൻ പറയാൻ പോകുന്നത്. ഫിക്കർ എന്ന് പറഞ്ഞാൽ മനുഷ്യന് മാത്രം അള്ളാഹു സുബ്ഹാനഹു വതആല കനിഞ്ഞേകിയിട്ടുള്ള ഒരു അനുഗ്രഹമാണ്. മനുഷ്യനല്ലാത്ത ഒരു ഖൽഖനും ഫിക്ർ എന്ന് പറയുന്ന ഒരു സംഗതിയില്ല, മലക്കിന് പോലും ഇല്ല എന്നാണ് കിതാബുകളിലൊക്കെ പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ മാഹിയത്തും കൈഫിയത്തും ഒന്നും നിങ്ങളോട് ചോദിക്കരുത്. നമ്മുടെ കിതാബുകളിലൊക്കെ ഉള്ള അങ്ങനെ മലക്കുകൾക്ക് പോലും ഫിക്ർ എന്ന് പറയുന്ന സംഭവമില്ല, ജിന്നിനും ഇല്ല, മനുഷ്യ മറ്റ് മൃഗങ്ങൾക്ക് ഏതാലും ഇല്ല, മനുഷ്യന് മാത്രമുള്ള ഒരു ഖാസിയത്താണെന്ത് ഫിക്ർ. എന്താണ് ഫിക്ർ എന്ന് പറഞ്ഞാൽ? ഫിക്ർ എന്ന് പറഞ്ഞാൽ അറിയാത്ത സംഗതികളെ അറിയാനുള്ള ഒരു വഴി. ഒറ്റവാക്കിൽ മലയാളത്തിൽ പറയുകയാണെങ്കിൽ അറിയാത്ത സംഗതികളെ ഏത് താല്ലുമല്ല, താല്ലുമ്പ് പറയണം. താല്ലുമ്പ് നമുക്ക് കോഴിക്കളെ പഠിപ്പിക്കാം, നായ്ക്കളെ പഠിപ്പിക്കാം, താല്ലുമ് അഷ്മലു മിനൽ ഫിക്ർ. അധ്യയനം അല്ലെങ്കിൽ പഠനം എന്ന് പറഞ്ഞത് പഠനത്തിൻ്റെ മുറാദിഫല്ല ഏത്? ഫിക്ർ. ഫിക്ർ ഒരു പഠനമാണ്, പക്ഷെ എല്ലാ പഠനവും എന്തല്ല? ഫിക്റല്ല. കാരണം പഠനത്തിൻ്റെ ലിസ്റ്റിൽ ജിന്നുകളെ പഠിപ്പിക്കാം, കൽക്കുനി മാറ്റമുണ്ട്, ഓക്കെ ഉണ്ട്, മലക്കുകളെയും പഠിപ്പിക്കാൻ പറ്റില്ല. അപ്പൊ ഫിക്ർ പഠനമാണ്, പക്ഷെ എല്ലാ പഠനവും ഫിക്റല്ല. അപ്പൊ പിന്നെ എന്താ ഫിക്ർ എന്ന് പറഞ്ഞാൽ? ഫിക്ർ എന്ന് പറഞ്ഞാൽ അറിയാത്ത സംഗതികളെ ഒരു പ്രത്യേക ശൈലിയിലൂടെ അറിയുക. അറിയാത്ത സംഗതികൾ അറിയാന്നുള്ളതല്ല, സിമ്പിളായിട്ട് അങ്ങനെ പറയാൻ പറ്റില്ല. അറിയാത്ത വസ്തുക്കളെ ഒരു ഒരു പ്രത്യേക ശൈലിയിലൂടെ അറിയുവാനുള്ള പ്രക്രിയ. അതിന് നമ്മുടെ ഇമാമികളൊക്കെ പറഞ്ഞിട്ടുള്ള നിർവചനം തർതീബ് ഉമൂരിൻ മാലൂമ ബിൽ ഉസൂലിയില അംരിൻ മജ്ദു. അന്നദറു ഹുവ നദറു എന്ന് പറഞ്ഞാൽ ഫിക്ർ എന്ന് പറഞ്ഞാൽ ഒപ്പം തന്നെ. അന്നദറു ഹുവ തർതീബ് ഉമൂരിൻ മാലൂമത്തിൻ ലിൽ ഉസൂലിയില അംരിൻ മജ്ഹൂൽ. ഇവിടെ ഒരു സംഗതി ഉണ്ട്, ഓരോന്ന് പറയുമ്പോഴേ ഒരു സംഗതി ഉണ്ടാവും, നമ്മൾ മനസ്സിലാക്കണം. തർത്തീബ് എന്ന് പറഞ്ഞ സംഗതി ഉണ്ട് അല്ലേ, തർത്തീബ്. പിന്നെ ഉമൂർ മാലൂമ എന്ന് പറയുന്ന സംഗതി വേറുണ്ട്, അമ്രു മജ്ഹൂൽ എന്ന് പറഞ്ഞ വേറെ സംഗതി ഉണ്ട്. മൂന്ന് സംഗതി പോലുണ്ട്. ഈ പറഞ്ഞ വിഷയത്തിൽ മൂന്ന് വിഷയങ്ങളല്ല, തർത്തീബ്, ഉമൂർ മാലൂമത്തുൻ, അമ്രു മജ്ഹൂൽ. അപ്പം നമുക്കറിയാത്ത ഒരു സംഗതി, മജ്ഹൂലായ ഒരു സംഗതി, ഈ സംഗതിയെ മാലൂമായ ചില സംഗതികളെ തർത്തീബാക്കിക്കൊണ്ട് അറിയുക. മാലൂമായ ചില സംഗതികളെ തർത്തീബാക്കിക്കൊണ്ട് ഈ മജ്ഹൂലിനെ അറിയുക. എന്നിട്ടുണ്ടോ ബാക്കിയുള്ള ആളുകൾക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, കാണാൻ പറ്റുന്നില്ല. അപ്പൊ തർത്തീബ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് വിശദമായിട്ട് നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? ചർച്ച ചെയ്യേണ്ടി. വിശദമായിട്ട് ഞാൻ ചർച്ച ചെയ്യുന്നില്ല, വിശദമായി ചർച്ച ചെയ്യാൻ കഴിയില്ല. ഞാൻ ഇതിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള ചില പോയിന്റുകൾ മാത്രമേ പറയുള്ളൂ. ഉമൂർ മാലൂമ എന്താണെന്നുള്ളത് സൂചിപ്പിക്കണം, അമ്രുൻ മജ്ഹൂൽ അതും സൂചിപ്പിക്കണം. ഇവിടെ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവന് നൽകിയിട്ടുള്ള, അത് മിൻഹൈസു ഇന്നഹു ഇൻസാൻ, മനുഷ്യൻ എന്ന നിലക്ക് അള്ളാഹു അവന് നൽകിയിട്ടുള്ള, ഈ അള്ളാഹു എന്നൊക്കെ പറഞ്ഞത് നമ്മുടെ അടുക്കലാട്ടോ, മുസ്ലിമീങ്ങളുടെ അടുക്കല്ല. ലോജിക് എന്ന് പറഞ്ഞാൽ മുസ്ലിമീങ്ങളുടെ മാത്രമല്ല, നിരീശ്വരവാദി അടക്കം ഈ ലോജിക് അംഗീകരിക്കുന്നുണ്ട്. പക്ഷെ അവൻ ഈ ക്ലാസ് എടുക്കുമ്പോൾ അള്ളാഹു എന്ന് പറയില്ല, അത് മറ്റൊരു കാര്യമില്ല. മനുഷ്യന് മാത്രമുള്ള ഒരു ഖാസിയത്ത്, അതെന്താ? അത് അവനെ മറ്റാരും പഠിപ്പിക്കാതെ തന്നെ അവന് ചില സംഗതികൾ അറിയാം. ഒരു മദ്രസയിൽ പോകുന്നതിന് മുമ്പ്, ഒരു ഉമ്മയുടെയും ബാപ്പയുടെയും അടുക്കൽ നിന്ന് പഠിക്കുന്നതിന് മുന്നേ മനുഷ്യന് ആർജിതമായിട്ടുള്ള ചില വിവരങ്ങളുണ്ട്. ഏത് മനുഷ്യനുണ്ടാവും? ചെറിയൊരു കുട്ടിനടുത്ത് നോക്കിയുണ്ട്, ഒരു ചെറിയ കുട്ടി മുല കുടിക്കുന്ന പ്രായത്തിലുള്ള കുട്ടി കടന്നുറങ്ങണം, അല്ലെങ്കിൽ ഇങ്ങനെ വിശ്രമിക്കാണ് അവരുടെ റൂമിൽ, ഒരു ഭാഗത്തേക്ക് തിരിഞ്ഞിട്ട് ഇങ്ങനെ കടന്നു, നിങ്ങൾ അവൻ്റെ അടുക്കൽ പോയിട്ട് ഒരു കയ്യിൻ്റെ വെള്ളം ഞാൻ ചൊട്ടിയാൽ, ചെറിയൊരു ശബ്ദം ഉണ്ടാക്കിയാൽ, ആ കുട്ടി ഒന്ന് ഇടത്തോട്ടേക്ക് അല്ലെങ്കിൽ പിന്നോട്ടേക്ക് തിരിഞ്ഞ് നോക്കൂലേ? നോക്കും. അതെന്താ കാരണം? ഇതുവരെ തിരിഞ്ഞു നോക്കാതെ ഇപ്പം ആ കുട്ടി തിരിഞ്ഞു നോക്കാൻ കാരണം എന്താ? ആ കുട്ടിയുടെ തലച്ചോറ് വർക്ക് ചെയ്യുന്നു. അതായത് ഇതുവരെ ഇവിടെ ഒരു ശബ്ദം ഇല്ലായിരുന്നു, ഇപ്പൊ ഇവിടെ ഒരു ശബ്ദമുണ്ടായി. അപ്പൊ അതിന്റെ പിന്നിൽ ആ ശബ്ദമുണ്ടാക്കിയ ഒരാളുണ്ടാകും, ആരാണത്? അല്ലെങ്കിൽ എന്തുകൊണ്ടൊരു ശബ്ദമുണ്ടായി അത് ചിന്തിക്കണം. അതാണ് നമ്മുടെ അഖീദ കിതാബിലൊക്കെ സ്റ്റാർട്ടിങ്ങിൽ പറയുന്നത്, കുല്ലു മുഹദ്ദസിൻ കുല്ലു ഹാദിസിൻ ഫലാ ബുദ്ധ ലഹു മിൻ. ഇല്ലായ്മയിൽ നിന്ന് ഉമ്മയിലേക്ക് വന്നിട്ടുള്ള ഏതൊരു വസ്തുവിനും അതിനെ ഉണ്ടാക്കിയ ഒരാൾ വേണം, അത് മനുഷ്യന്റെ ഫിത്രത്താണ്. അതാണ് നമ്മുടെ കിതാബിലൊക്കെ പറയുന്നത്, അത് ആ കവിയ ബദീയ കവിയാണ് എന്ന് പറയുന്നത്. ഇനി കുറച്ചുകൂടി ഒരു വയസ്സ് 2 വയസ്സൊക്കെ പ്രായമായ ഒരു കുട്ടി, സംസാരശേഷിയൊക്കെ വന്നിട്ടുള്ള ഒരു കുട്ടി, പക്ഷെ സ്കൂൾ മാർക്സിലൊന്നും പോയിട്ട് വിദ്യാഭ്യാസം ഒന്നും നേടിയിട്ടില്ല, അങ്ങനത്തെ ഒരു കുട്ടി നിങ്ങളുടെ അടുത്ത് വന്ന് ചോദിക്കാണ്, ഉമ്മാനോട് ചോദിക്കാം, ഉമ്മ ഉപ്പ എവിടെയാണ്, 2 വയസ്സായിട്ടില്ലേ അല്ലെങ്കിൽ 2.5 വയസ്സായി, ഉപ്പ എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ ഉമ്മ പറയാണ്, എടാ നിന്റെ ഉപ്പ ആ റൂമിലുമുണ്ട് ഈ റൂമിലുമുണ്ട്. ആ കുട്ടി എന്താ പറയാ, ആ കുട്ടി അവൻ്റെതായ ഭാഷയിൽ പ്രതികരിക്കും അല്ലേ, എന്താ ഒരു പ്രതികരണം ഉണ്ടാവും. ആ എന്താ പ്രതികരണം, ഉമ്മ പറഞ്ഞതിനെ തസ്ദീഖ് ചെയ്യുകയാണോ, അല്ല തസ്ദീഖാക്കോ, ഇല്ല, പിന്നെ ഇസ്തിഹ്റാബ് ചെയ്യും, ഇന്റെ ഇപ്പൊ ആ റൂമിലും ഈ റൂമിലും, അത് നിങ്ങള് തമാശ പറയാണ്, ഇസ്തിഹ്റാബാണ് എന്റെ ഇബാദത്ത് അങ്ങനല്ലേ ഉണ്ടാവുള്ളൂ, അതെന്താ എന്തുകൊണ്ടാണ് അവൻ ഇസ്തിഹ്റാബ് ആക്കിയത്, 2 വയസ്സായിട്ടുള്ളു, അവനറിയാം ഒരു വസ്തു ഒരേ സമയം ഒന്നിലധികം സ്ഥലങ്ങളിൽ ഉണ്ടാകാൻ പാടില്ല, അശൈഉൽ വാഹിദു യസ്തഹീലു അൻ യൂജദ ഫീ മകാനൈനി ഫീ ആനൈനി ഫീ ആനിൽ വാഹിദ്, ഒരു വസ്തു ഒരേ സമയത്ത് 2 സ്ഥലത്ത് ഉണ്ടാകാൻ പാടില്ല, അത് മുഹാലാണ് എന്നാണ് കുട്ടി പറയുന്നത്. അങ്ങനെ കുറേ സംഗതി അല്ലേ, ഇത് മനുഷ്യന് മിൻഹൈസു ഇന്നഹു ഇൻസാൻ എന്ന നിലയ്ക്ക് മനുഷ്യനുള്ളതാണ്, ഓരോന്നോരോ നിർത്തി പറയാൻ ഇപ്പം സമയമല്ല. ഇത്തരം വിഷയങ്ങളെക്കുറിച്ച് നമ്മുടെ ഭാഷയിൽ പറയുന്ന പേരാണ് അൽ ഉലൂമുൽ ബദീഹിയ, അൽ ഉലൂമുൽ ളറൂരിയ, ബദീഹിയായ ഇൽമ്, അത് പഠിപ്പിച്ചു കൊടുക്കേണ്ടതല്ല, പഠിച്ചിട്ടിരിക്കേണ്ടതല്ല, അത് മനുഷ്യൻ എന്ന നിലക്കുണ്ടാകുന്ന ഒരു ഖാസിയത, തിരിയുണ്ടോ, ചിന്തിക്കേണ്ട ആവശ്യം അവിടെ വരുന്നില്ല, അത് ചിന്തയല്ല. പിന്നെ ചിന്തിക്കേണ്ട ആവശ്യം വരുന്നതുണ്ട് ചില ഇൽമ്. ഉദാഹരണത്തിന് നമ്മൾ ജീവിക്കുന്ന ഈ പ്രപഞ്ചം, ഇതിപ്പോൾ പണ്ടേക്കും പണ്ടേ ഉള്ളതാണോ, നമുക്ക് ഏതായാലും 10-60 വയസ്സേ പ്രായമുണ്ട്, നമ്മളിവിടെ വരുന്ന സമയത്ത് ഈ സാധനം ഇവിടെ ഉണ്ട് ഈ പ്രപഞ്ചം, ഓക്കെ, നമ്മൾ വരുന്ന സമയത്ത് തന്നെ ഈ പ്രപഞ്ചം ഇവിടെ ഉണ്ട്, പക്ഷേ എത്ര കൊല്ലം മുമ്പുണ്ട്, പണ്ടേക്കും പണ്ടേ ഉണ്ടോ, അതല്ല ഞാൻ ജനിക്കുന്നതിൻ്റെ തലേന്നാണോ അതുണ്ടായത്, ഞാൻ ജനിക്കാൻ വേണ്ടി മാത്രം തലേന്ന് നിങ്ങളുണ്ടായതാണോ, അതല്ല പണ്ടേക്കും പണ്ടേ ഉള്ളതാണോ, നമുക്ക് കണ്ടുപിടിക്കാൻ കുറച്ച് പ്രയാസമാണ്, നമ്മുടെ ഫിത്രത്തിൽപ്പെട്ടതല്ല അല്ലേ, അത് ആ ഒരു വസ്തുത, അവിടെ ഒരു വസ്തുത ഉണ്ടാവും, വസ്തുത ഫീനഫ്സിലി, അവിടെ ഒരു ഹഖീഖത്ത് ഉണ്ടാവും, ആ വസ്തുത നമുക്ക് ഈസിയായിട്ട് കണ്ടെത്താൻ കഴിയില്ല, പക്ഷെ കണ്ടെത്താൻ കഴിയുമോ, കഴിയും, കണ്ടെത്താൻ കഴിയും, ആ കഴിയും എന്നതാണ് മനുഷ്യന്റെ പ്രത്യേകത, അറിയാത്ത ഒരു സംഗതി അറിയുവാനുള്ള കഴിവ് മനുഷ്യനുണ്ട്, അതാണ് മനുഷ്യന്റെ പ്രത്യേകത, അതിനാണ് നമ്മൾ നദർ എന്ന് പറയാം അല്ലെങ്കിൽ ഫിക്ർ എന്ന് പറയാം. അപ്പോ ഈ ലോകം, ഈ കാണുന്ന ലോകം പണ്ടേക്കും പണ്ടേ അഥവാ ഖദീം ആണോ, അതല്ല പിൽക്കാലത്ത് പിന്നീട് ഉണ്ടായതാണോ, അഥവാ ഹാദിസ് ആണോ, ഈ വിഷയം നമുക്ക് മജ്ഹൂലാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം കൗനുൽ ആലമി ഖദീമൻ മജ്ഹൂലുൻ ബിനിസ്ബതി ഇലയ്യ, വകൗനുഹു ഹാദിസൻ മജ്ഹൂൽ ലാ ആരിഫ്, എനിക്കറിയില്ല. പിന്നെ ഇതാണ് നമ്മൾ നേരത്തെ താരീഫിൽ പറഞ്ഞ തർത്തീബ് ഉമൂരിൻ മാലൂമത്തിൻ ബിൽ ഉസൂലി ഇലാ അംരിൻ മജ്ഹൂൽ. അപ്പൊ അംറു മജ്ഹൂൽ എന്ന് പറഞ്ഞാൽ എന്താ, ഇത് ഖദീമാണോ ഹാദിസാണോ അറിയില്ല, അറിയാത്ത സംഗതിയാണ്, ബോർഡ് വേണം, ബോർഡ് ഇവിടെ ഫിറ്റ് ചെയ്യണം, അല്ല ഞാൻ മുതൽ ഞാൻ അങ്ങനെ ബോർഡ് ഫിറ്റ് ചെയ്താൽ വരും. തീരുന്നെന്ന് പറയുന്നത് ഞാൻ വളരെ സരളമായിട്ടാണ് നമുക്ക് അവതരിപ്പിക്കുന്നത്, ഞാൻ ഓരോ സംസാരം കഴിയുമ്പോഴും സരളത കൂടിയല്ല, അത് നിങ്ങൾക്ക് മനസ്സിലാക്കും, ഇവിടെ അങ്ങനെ നാട്ടി വെക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ എന്താ പറയുക, ചില സംഗതികൾ എഴുതിയിട്ട് കൊടുക്കുമ്പോഴേ പെട്ടെന്ന് മനസ്സിലാവും. ഞാന് തസവറും തസ്ദീഖും വേർതിരിക്കാതെ ഇപ്പൊ ക്ലാസ് എടുക്കുന്നു, സാധാരണഗതിയിൽ 2 കൊല്ലം കൊണ്ട് 3 കൊല്ലം കൊണ്ടൊക്കെ മന്തിക്ക് പഠിപ്പിക്കുന്ന കലയാണ് നമ്മുടെ നാട്ടിലുള്ളത്, അതുകൂടി നമ്മൾ മനസ്സിലാക്കണം. എന്തിന്, ഇപ്പോൾ സമയമില്ല മനുഷ്യന്മാർ, ഒരു ബോർഡ് ഫിറ്റ് ചെയ്യട്ടെ അതിനെ നമുക്ക് തമാശ, മനുഷ്യന്മാർക്ക് സമയമില്ല, നമ്മൾ 10 കൊല്ലം ഓത 10 കൊല്ലം, പണ്ടൊക്കെ അവർക്ക് 10 കൊല്ലം ഉണ്ടായിരുന്നു, ഇപ്പൊ 10 കൊല്ലം കഴിയില്ല, എന്തെല്ലാം തിരക്കുകളുണ്ട് മനുഷ്യന്, എന്നാ ഓതാതെ പോകാൻ പറ്റുമോ, ഓതാതെ പോകാൻ പറ്റില്ല. അപ്പൊ അന്നേത്തവര് 10 കൊല്ലം ഓതിയിരുന്നത് രണ്ട് കൊല്ലം കൊണ്ട് നമുക്ക് ഓതി കൊടുക്കാൻ കഴിയില്ല. കഴിഞ്ഞാൽ മുഴുവൻ മൂലിയന്മാരെ കാട്ടി ഭയങ്കര ബുദ്ധി പോയാലുള്ള ബുദ്ധി എന്തോ ഒരു ഗുരുതക്കെടുക്കുന്ന പറയാം. അത് നമ്മൾ അനുഭവിക്കുമ്പോൾ മനസ്സിലാവും, അത് അനുഭവിക്കുമ്പോൾ ചില സംഗതി മനസ്സിലാവും. ഒരു കൊല്ലം കൊണ്ട് നിങ്ങൾ പോക്കും വരവും പോക്കും വരവും, രാവിലെ വന്ന് ഉറങ്ങി വൈകുന്നേരം പോയി ഉറങ്ങി കിതാബ് തലക്കെച്ച് കിടന്ന് ഒരൊറ്റ ദിവസം കൊണ്ട് നിങ്ങൾക്ക് ഈ ഫന്ന് മനസ്സിലാവാണ്. മനസ്സിലാവാണ് മാത്രല്ല, മനസ്സിലാവാണ് മാത്രല്ല, എന്താണ് ഈ ഫന്ന്, ഇത് എവിടെയാണ് ഉപയോഗിക്കേണ്ടത്, ഇതിന്റെ ലാളിത്യം എത്രയാണ്, ഇതിന്റെ ലാളിത്യം എത്രയാണ്, ഈ ഫന്നിന് നമ്മളെ തലച്ചോറ് എങ്ങനെ ഉപയോഗിക്കണം, എത്ര ഈസി ആയിട്ട് ഈ ഫന്ന് കൈകാര്യം ചെയ്യുമെന്നത്. ഞാനത് പറയുമ്പോൾ ഒരാളും വെറുപ്പൊന്നും കരുതില്ല, ഞാനൊരാളെ ഇക്റാള് ചെയ്യാൻ വേണ്ടി പറയില്ല. ഞാൻ അഥവാ ഞാൻ ആരെങ്കിലും ഇക്റാള് ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ എന്നെ തന്നെയാണ് ചെയ്യുന്നത്, എൻ്റെ കഴിഞ്ഞ കാലത്തെ. എനിക്ക് കഴിഞ്ഞ കാലം ഒരു ഹിസ്റ്ററി ഉണ്ടല്ലോ, കഴിഞ്ഞ കാലത്ത് ഞാൻ ചെയ്തു പോയിട്ടുള്ള കുറെ സഫാഹത്തിനെ കുറിച്ചാണ് ഞാൻ ഇപ്പൊ തൗബ ചെയ്യുന്നത് എന്ന് വെച്ചാൽ മതി. അപ്പൊ മൂത്തറവും അലേഹിയും ഞാനും വരും. ഞാനെന്ന് പറഞ്ഞാൽ പഴയ ഞാൻ, തിരിഞ്ഞില്ലേ. അപ്പൊ കുറെ പഴയതിനെ ഇക്റാള് ചെയ്യാം. എല്ലാ പഴയതും മുഖദ്ദസ് അല്ലല്ലോ. കുല്ലു ഖദീമി മുഖദ്ദസ് എന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി മാതയിലുള്ള കുഴപ്പമാണ്. എല്ലാ പുതിയതും കുഴപ്പമല്ല. നമ്മള് ഇവിടെ അലാരം ഹാദിസും എന്നാണ് ഇപ്പൊ നമുക്ക് തിരിയാത്ത സംഗതി അല്ലേ. ഈ തിരിയാത്ത സംഗതിയെ നമുക്ക് തിരിച്ചെടുക്കാൻ കഴിയും എന്നല്ലേ നമ്മൾ പറഞ്ഞത്. അപ്പോഴല്ലേ നമ്മൾ മനുഷ്യനാവുള്ളൂ, തിരിച്ചെടുക്കാൻ കഴിയും. അതിനെന്ത് വേണമെന്നാണ് നമ്മൾ പറഞ്ഞത്? തിരിയുന്ന സംഗതികളിൽ എന്ത് ചെയ്യണം? ഒരു ക്രയവിക്രയം ചെയ്യണം, ഒരു ചെറിയ ഇടപാട് നടത്തണം തിരിയുന്ന സംഗതികൾ. ഓക്കെ, അപ്പൊ അടുത്ത ചോദ്യമാണ്, എനിക്ക് വല്ലതും തിരിയും. ആദ്യം തിരിയുന്ന ഒരേ സംഗതി ആണ്ട് എനിക്ക് തിരിയുന്ന ഒരേ സംഗതി ഉണ്ട്, തിരിഞ്ഞില്ലേ. തിരിയുന്ന കുറച്ച് ഏതൊക്കെയാ തിരിയുന്ന സംഗതി? വൈക്കോലിയൂടെ തിരിയുന്ന സംഗതി ആണെങ്കിൽ ആണെന്ന് പറഞ്ഞാൽ നിങ്ങൾ ആരും നിർബന്ധിച്ചിട്ട് ഞാൻ പറയിപ്പിക്കൂല. ആണെന്ന് പറഞ്ഞാൽ ഓക്കെ, ഞാൻ മുന്നോട്ട്. അല്ലെങ്കിൽ പിന്നെ സമയം വൈകുന്നു അതോടൊപ്പം. തിരിയുന്ന സംഗതി ഇപ്പൊ ഞാൻ എഴുതുന്നുണ്ടോ? ഇനി നമുക്ക് തിരിയില്ല, ഇനി നമുക്ക് തിരിയാത്തതാണ് അഥവാ മജുപോ. ഇവിടൊക്കെ ഫിലോസഫിക്കലായിട്ട് വലിയ ചർച്ചകളാണ്, ഞാൻ അതിലേക്കൊന്നും വരുന്നില്ല. ഈ ഫിലോസഫി മന്ദിക്കുന്ന സമയത്ത് ഫിലോസഫി ഇങ്ങനെ പറയും വലിയ ഉസ്താദന്മാര്, ഓർക്കതൊരു രസമായിരിക്കും. പക്ഷെ ഇതിൻ്റെ ഇടയിലൂടെ കല്യാണത്തിൻ്റെ ഇടയിൽ കാനോത്ത് മറന്ന് ഞങ്ങളെ നാട്ടിലെ കണ്ടൊരു വർത്താനം. കല്യാണത്തിൻ്റെ ഇടയിലൂടെ നിക്കാഹ് കാനോത്ത് പറയല്ലേ, മറന്നുപോയി എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഫിലോസഫി പറഞ്ഞ് മന്ദിക്കുണ്ടാവും. ഇപ്പം മജുഹൂലിന്ന് നമ്മളിവിടെ എഴുതി കൊടുത്ത് ഇവിടെ കോട്ടൂരിസാൻ്റെ ദർശനമൊക്കെ മൂപ്പേർക്ക് മൂന്നാല് ദിവസം വർത്താനം പറയാനുള്ള വിഷയം തീരുമാനമുണ്ടാവും. മജുഹൂൽ ഇത് മജുഹൂല, മജുഹൂൽ മുത്തലഖിന് ഇഖ്റാഖ് ചെയ്യാൻ പറ്റുമോ, അങ്ങനെയുള്ള ചർച്ച ചെയ്ത് കാട് കയറിപ്പോയില്ല. ഇതൊക്കെ എവിടെ പോയി? അപ്പൊ ഞാൻ അവിടുത്തൊന്നും എന്ത് ചെയ്യില്ല, തിരിഞ്ഞു നോക്കുന്നില്ല. നമ്മളെ മാഷർ പോലെയാണെന്ന് പറഞ്ഞു, നിങ്ങള് കുതുബിന്റെ ഇബാറത്തൊക്കെ ഒന്ന് രണ്ടു മൂന്ന് ഇബാറത്തൊക്കെ ഒന്ന് ഹജ്ജ് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇതിനൊന്നും കിട്ടൂല, അതൊക്കെ അവർ സ്വന്തം ചെയ്യട്ടെ ഭാവി. അപ്പൊ നമ്മൾ തർക്കാൻ ഈ ഫന്ന് ഒന്ന് മനസ്സിലാക്കി കൊടുക്കുക. രണ്ട് മണിക്കൂർ കൊണ്ട് എങ്ങനെ മന്ദിക്ക് മുഴുവനായിട്ട് കലക്കി കുടിക്കാൻ പറ്റില്ല. അപ്പൊ അലാരം മഹാദിച്ചിട്ടുണ്ടെന്നത് മജ്ബൂരാണ്, അതിമേലുള്ള ചർച്ചക്ക് അവിടെ കഴിഞ്ഞു കേട്ടോ. ഈ മജ്ബൂരി നമുക്ക് അറിയണം. എങ്ങനെ അറിയാ? ഞാൻ പറഞ്ഞിട്ട് അറിയാനുള്ള രൂപം എന്താണ്? തർത്തീബ് ഉമൂരിൻ മാലൂമ. അപ്പൊ നിങ്ങൾക്ക് വല്ല അറിയുന്ന പോലെ സംഗതി ഉണ്ടോ? കണ്ട് അത് എഴുതി കൊടുക്കുന്നാലും അലാലമു നിങ്ങളാരും പറയുന്നത് എന്താ ചെയ്യുക, പേടിച്ചിരിക്ക. അലാലമു മുത്തകയ്യീറോ അറിയാം, നിങ്ങൾക്ക് ഈ പറഞ്ഞു നിങ്ങൾക്ക് മനസ്സിലായോ? സമ്മതിച്ചു അല്ലാതെ ആ ഈ കരു ശരിയാണല്ലോ. ആല മുത്തകയ്യ കാരണം രാവിലെ വരുമ്പോ മായ എടുക്കും മായല്ല. ഇനി പൈമത്തോടെ ചർച്ച ചെയ്യാം. ഇനി നിങ്ങൾക്ക് വല്ലതും അറിയോ? അറിയുന്നൊക്കെ നിങ്ങൾ പറയും, ഇവിടെ നടക്കുള്ളൂ. തൽക്കാലം സംഭവിച്ചു എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, വേഗം പോകാം. അപ്പൊ അലാലം മുത്തകയ്യൂർ അത് എനിക്കറിയാം, പുല്ലു മുത്തകയ്യർ ഹാദിസ് അതും എനിക്കറിയാം. പക്ഷെ ഇതൊന്നും ബദീഹിയായ കവിതകളല്ലോ, ബദീഹിയായ കവിതകളല്ല, ഇത് നമ്മൾ മനസ്സിലാക്കണം. ഇതൊക്കെ നെറിയ കവിതകളാണ്, പക്ഷേ ഇതിനിപ്പോ നമ്മൾ ബദീഹിന്റെ സ്ഥാനത്ത് നിർത്തുകയാണ്. നിർത്തുക, എന്തുകൊണ്ട്? ഇത് നഗരിയാണ് എന്ന് വെച്ചാൽ നഗരിയും പതിക്കുന്ന പുറത്തും ഞാൻ നേരത്തെ പറഞ്ഞില്ല, അതൊക്കെ നിങ്ങൾ തസ്രീർമത്തി കോതിയോടെ അല്ലേ ഞാൻ ചോദിക്കാൻ കാരണതാ. ഇതിൻ്റെയൊക്കെ അലിഫും ബാവും അടുത്ത് ഉണ്ടാവുമല്ലോ എന്ന് കരുതിട്ടാ. നഗരിയാണെന്ന് വെച്ചാൽ നഗരി കൊണ്ട് കളിപിടിക്കാൻ പറ്റൂല. കാരണം എന്താ? നഗരി എന്നാല് ഫാക്കിദുഷയിലായി ഒത്തിരി എന്റെ കയ്യിൽ 10 രൂപ ഉണ്ടെങ്കിലല്ലേ ഞാൻ 10 രൂപ സംഭാവന ചെയ്യാൻ കഴിയുള്ളൂ. 10 രൂപ കയ്യിലില്ലാതെ ഞാൻ അങ്ങനെ 10 രൂപ കൊടുക്കാം. അപ്പൊ ഈ മൂപ്പൽ തന്നെ വേറൊരാളെ വേണ്ടി ചാരി നിൽക്കുകയാണെങ്കിൽ ഇര മക്കോന്റെ ചെറി മക്കാന്ന് പറയും മലയാളത്തിൽ. ഈ മൂപ്പൽ തന്നെ വേറൊരാളെങ്കിൽ ചാരിക്കാം, ഈ മൂപ്പരെ മേലെ വേറൊരാളെ കൂടി ചാരിച്ചാൽ അങ്ങനെ ഉണ്ടാവും. അപ്പൊ മൂപ്പരെവിടെയും ചാരിക്കില്ല, മൂപ്പര് ഇഷ്ടമാണ്. അതാണ് ബദീഹി. അത് ബദീഹി അല്ല യഥാർത്ഥത്തിൽ, അതല്ല ബദീഹി അല്ല, നദിരിയല്ല. പക്ഷെ നമ്മൾ ഇപ്പൊ തൽക്കാലം അതിനെ ബദീഹി ആയിട്ടാണ് നിർത്തുന്നത്. അതിനെ ബദീഹിയിലേക്ക് അതിനെ എത്തിക്കും നമ്മൾ. കുല്ലു മുഖദ്ദിമത്തിൻ ലാബുദ് അൻ തകൂന ഇമ്മാ ബദീഹിയതൻ വ ഇമ്മാ മുൻതഹിയതൻ ഇലൽ ബദാഹ. അതാണ് മന്ദിക്കിൽ പറയാം. ഏത് മുഖദ്ദിമയും അത് ബദീഹിയായേ തീരൂ, അല്ലെങ്കിൽ ബദീഹി അല്ലെങ്കിൽ അത് ബദീഹിയിലേക്ക് അത് എത്തിച്ചേരും, ബദീഹിയാക്കാൻ കഴിയും. എങ്ങനെ ബദീഹിയാക്കല്? ഇതിന്റെ തെളിവ് പറയാം. അതിന്റെ തെളിവ് പറഞ്ഞ അതിന്റെ തെളിവ് പറഞ്ഞ അവസാന തെളിവ് എന്തായിരിക്കും? ബദീഹി ഉണ്ടോ? അപ്പൊ അതൊരു ബദീഹി ചെന്ന് ചാരിയിട്ടുണ്ട്, അത് ബുഹൂല, ഇനി ബുഹൂല. അപ്പൊ അതുകൊണ്ട് നമ്മൾ അതിന് ബദീഹിയാണെന്ന് പ്രഖ്യാപിക്കുക. അപ്പൊ ഇത് നമുക്ക് തിരിയുന്ന സംഗതിയാണെന്ന് ഇപ്പൊ നമ്മൾ പറഞ്ഞു. ഇതിനെ തർത്തീബാക്കലാണ് ഇത് മനസ്സിലാകാനുള്ള വഴി എന്നും പറഞ്ഞു അല്ലേ. ഞാനിപ്പോ അവസാനത്തിൽ സ്റ്റാർട്ട് ചെയ്യും. മന്ദിക്കിന്റെ ഏറ്റവും അവസാനമാണ് ലാസ്റ്റ് ഭാഗം. ഈ ലാസ്റ്റ് ഭാഗം കൊണ്ടിട്ട് തലക്കെടുത്തതാണ്. നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ലെങ്കിൽ നമുക്ക് വേറെ ശൈലിയിൽ നോക്കാം. അൽ-ആലമുഹാദിസും എന്ന മജ്ഹൂലിനെ മനസ്സിലാക്കാൻ നമ്മൾ ചെയ്യുന്ന പണി തഹദീബിന്റെ തുടക്കത്തിൽ പറഞ്ഞ അൽ ഫിഖർ അല്ലെങ്കിൽ അന്നദർ. അന്നദർ എന്ന് പറഞ്ഞാൽ തർതീബ് ഉമൂർ മാലൂമായ ഉസൂൽ ഇലാമരി മജ്ഹൂൽ. ആ മാലൂമായ കാര്യങ്ങൾ ഇതാണ്. ഇനിയിപ്പോ തർതീബാക്കണം. അടുത്ത വിഷയം എന്താ? മാലൂമിനെ കണ്ടു അല്ലേ? മാലൂമായ സംഗതി എന്താണെന്ന് നമ്മൾ കണ്ടു. ഇനി അടുത്ത് കാണേണ്ട എന്താ? ഇതിനെ എങ്ങനെയാണ് തർതീബാക്കുക? എങ്ങനെ ഇപ്പൊ ഇതിനെ തർതീബാക്കുക? എങ്ങനെയാണ് ഇതിനെ തർതീബാക്കുക? അവിടെ നോക്കണ്ടത് കുറച്ച് നേരത്തിൽ ഇവരിതിനൊക്കെ ചില പേര് വെച്ചിട്ടുണ്ട്. ഇതിന് ഓരോ പദങ്ങളും അല്ല ആലമുഹാദി, ഇതിന് ഹദ്ദുൻ അല്ലെങ്കിൽ ഇതിനെ മത്ലൂബ് എന്ന് പറയും. ഈ സാധനത്തിനെ കുറിച്ച് മത്ലൂബ്, നമ്മൾ മജ്ഹൂൽ എന്ന് പറഞ്ഞത് ഈ മജ്ഹൂലായ സംഗതി മത്ലൂബ്. നമ്മളിപ്പോ അതിനല്ലേ തൊലബ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് അവരുടെ പ്രയോഗം അനുസരിച്ച് മത്ലൂബ് ഇതാണ് നമുക്ക് കിട്ടേണ്ട സാധനം. ഈ മത്ലൂബിന് രണ്ട് പാർട്സ് ഉണ്ട് അല്ലേ? മൗദൂ ഉണ്ടാകും, മഹ്മൂൽ ഉണ്ടാകും. അപ്പോ മൗദൂ ഉൽ മത്ലൂബ് വ മഹ്മൂൽ ഉൽ മത്ലൂബ്, മൗദൂ ഉൽ മത്ലൂബ് വ മഹ്മൂൽ ഉൽ മത്ലൂബ്, മൗദൂ ഉൽ മത്ലൂബ് വ മഹ്മൂൽ ഉൽ മത്ലൂബ്. എങ്ങനെയൊക്കെ നമ്മൾ ചെയ്യാം? ഈ മൗദൂ ഉൽ മത്ലൂബും മഹ്മൂൽ ഉൽ മത്ലൂബും ഇവിടെ ഉണ്ട്. ആലം ഇവിടെ, ഹാദിസ് ഇവിടെ. നമുക്ക് പറയാൻ അറിയാത്തത് എന്താ? നമുക്ക് അറിയാത്തത് അൽ ആലമു ഹാദിസും എന്നതാ. ആലമിനെ നമുക്കറിയും, ഇത് നമ്മക്കറിയാം, ഇതും നമ്മക്കറിയാം. ആര് പറഞ്ഞ അറിയാം? ഇതവിടെ. അപ്പൊ ആലമിനെ നിങ്ങൾക്കറിയുമെന്ന് ഇയാൾ പറയുന്നു, ഈ കവിയെ പറയുന്നു. ഹാദിസിനെയും നിങ്ങൾക്കറിയാം, അതുകൊണ്ട് തിരിഞ്ഞു. പിന്നെ ഇവിടെ എന്താ അറിയാത്തത്? നിങ്ങൾ മജ്ഹൂലും തിരിഞ്ഞല്ലോ. ആലമിനെ നിങ്ങൾക്കറിയാം, ഹാദിസിന് നിങ്ങൾക്കറിയാം, പിന്നെ നിങ്ങൾ അറിയില്ല എന്ന് പറഞ്ഞാൽ എന്താ? ആലമിന്റെയും ഹാദിസിന്റെയും ഇടയിലുള്ള ഈ കെട്ടുബന്ധം നമ്മൾ അറിഞ്ഞിട്ടില്ല. മോലിപ്പം അങ്ങനെ കൂടിയത് അത് നമ്മൾ അറിഞ്ഞിട്ടില്ല. ഈ മന്ദിക്കുന്ന ഒരു വൈവാഹിക ബന്ധത്തിനോട് തുല്യമായിട്ട് വരുന്ന സംഗതിയാ. ഇതില് ഹംലുണ്ട്, വളരുണ്ട്, സൗജുണ്ട്, സൗജത്തുണ്ട്, സിംസാർ വരെ ഉണ്ട്, ഏത് ജല്ലാലിപ്പണി വരെ ഇതിൽ നടക്കുന്നുണ്ട്. തിരിഞ്ഞില്ലേ? ഇതിൽ ഗർഭം ധരിക്കുന്നതും പ്രസവിക്കുന്നതും പ്രസവിക്കാത്തതും ഒക്കെ ഉണ്ട്. പലജാതി ഹംലുണ്ട്, ഹംല് കാതിക്കുണ്ട്, ഹംല് സ്വാദിക്കുണ്ട്, എല്ലാവർക്കും. ഞാൻ പറയുന്നത് അലാലം ഹാദിസ് എന്ന് പറയുമ്പോ പിന്നെ ആലമനെ നമുക്കറിയാം, ഹാദിസിനെയും പറയാം, ഇതൊന്നും കുഴപ്പമില്ല. പക്ഷെ അല ആലമു ഹാദിസുൻ എന്ന് പറയുന്ന ഹാദിഹിൽ ഹൈഅത്തു തർകീബിയ അല്ലത്തി ഫീഹാ അന്നിസ്ബത്തുൽ ഇസ്ബാതിയ അല്ലെങ്കിൽ അന്നിസ്ബത്തുൽ സൽബിയ, ഇവിടെ ഇസ്ബാതിയ നിസ്ബയാണ്. ഹുദൂസിനെ ആലമിലേക്ക് നിസ്ബ ചെയ്യാൻ നഹ്നു നൻസിബു അൽ ഹുദൂസ ഇല അൽ ആലം. നഹ്നു നൻസിബു മഫ്ഹൂമൽ ഹുദൂസ് ഇല ദാതിൽ ആലം. അതൊക്കെ കുതുബിയിൽ പറയുന്നത് തഹ്ഖീഖാണ്. ഹംല് നടക്കുന്ന സമയത്ത് എന്ത് എന്തിൻ്റെ മേലിലാണ് ഹംല് ചെയ്യുന്നത്? മഫ്ഹൂമിനെ മാസബത്തിൻ്റെ മേലിലാണ് ഹംല് ചെയ്യുന്നത്. ഞാൻ അതിലേക്കൊന്നും വരുന്നില്ല. അപ്പോ ഹുദൂസിന്റെ മഫ്ഹൂമിനെ ആലമിന്റെ ദാത്തിന്റെ മേലിൽ ഹംല് ചെയ്യുന്നു. ദാത്ത് മാസബത്ത് എന്നൊക്കെ പറഞ്ഞ ഒന്നാണ്. മാസബത്ത്, ദാത്ത്, ഫർദ്, ഈ മൂന്നും ഒരൊറ്റ ആശയത്തിൽ ഉദ്ദേശിച്ച പറയുന്നത് തിന്നില്ല. ഹുദൂസിന്റെ മഫ്ഹൂമിനെ ആലമിന്റെ ദാത്തിന്റെ മേൽ ഹംല് ചെയ്യുക, നിസ്ബ ചെയ്യുക. ഈ നിസ്ബ ചെയ്യുന്നിടത്താണ് ഇപ്പൊ നമ്മക്കുള്ള ജഹ്ല് മുഴുവൻ. ഈ നിസ്ബ ശരിയാണോ, ആലമ് ഹാദിസ് തന്നെയാണോ, അതല്ല ഖദീമാണോ, ഇതല്ല ഇപ്പൊ ചോദ്യം. ആലമ് നമ്മക്കറിയാണ് തന്നെയാണ് ആലം. ഹുദൂസ് നമ്മക്കറിയാം, ഹുദൂസ് എന്ന് പറഞ്ഞാൽ നേരത്തെ ഇല്ല പിന്നീട് ഉണ്ടാവുക, ഖുറൂജു ശൈഇ മിനൽ അദമി ഇലൽ വുജൂദ്, അതാണ് ഇപ്പൊ ഹുദൂസ്. അപ്പോ മത്ലൂബിന്റെ മൗദൂഉ നമ്മക്കറിയാം, അഥവാ ആലം മത്ലൂബിന്റെ മഹ്മൂലിനെ നമുക്ക് അറിയാം. തിരിഞ്ഞാൽ ഇനിയാണ് നമ്മൾ തർത്തീപാക്കേണ്ടത്. എങ്ങനെ ഈ തർത്തീപാക്കാം, മാലൂമായ ഈ സംഗതിയെ നമ്മൾ എങ്ങനെ തർത്തീപാക്കുക, അത് പറഞ്ഞുതരാം. അതിനാദ്യ ഒരു കാര്യം മനസ്സിലാക്കാം, നമ്മളൊരു സംഗതി ചിന്തിക്കുമ്പോൾ മൂന്ന് വിഷയത്തിൽ സഹായിക്കണം. ഒരു സംഗതി ചിന്തിക്കണമെങ്കിൽ, ഒരു കല്യാണം ഉണ്ടാവണമെങ്കിൽ ഭാര്യ വേണേ, ഭർത്താവും വേണം, ഇടയിൽ ബ്രോക്കറും വട്ടെ എന്നതുപോലെ ഈ സംഗതി നമുക്ക് മനസ്സിലാവണമെങ്കിൽ ഈ രണ്ട് സംഗതി മാത്രം പോരെ, ഒരു മൂന്നാമത്തെ സംഗതി കൂടെ പറയും. ആ സംഗതി ചിന്തിക്കാൻ വേണ്ടിക്കാണ്, പിന്നെ അത് സംഗതി ഉണ്ടാവില്ല. ഈ മൂന്നാമത്തെ സംഗതി എന്താ, ഇത് രണ്ടുമായും സമീപിക്കാൻ പറ്റണം. ഈ ബ്രോക്കർ എന്ന് പറഞ്ഞാൽ ഭർത്താവിനെ വീട്ടിൽ പോയിട്ട് അവിടുന്ന് പറയണ്ട അവിടെയും പറയണം, ഭാര്യന്റെ അടുത്ത് പോയിട്ട് അവിടെ പറയണ്ട അവിടെയും പറയണം, അല്ലേ? രണ്ടാളുകളുമായിട്ട് സംവദിക്കുവാൻ യോഗ്യനായ ഒരാൾ. എന്നാൽ ഈ ഭാര്യയും ഭർത്താവും തമ്മിൽ ലയിച്ച് കഴിഞ്ഞാൽ പിന്നെ ബെഡ്റൂമിൽ ഇയാൾക്ക് കയറാൻ പറ്റൂല, അല്ലെ? മുപ്പ ഒഴിവാക്കി വിടും എന്നതുപോലത്തെ ഒരു സ്വഭാവം ഇവിടെ ഉണ്ട്. ആലമിന്റെ കൂടെ നിൽക്കും ഉപരി, ഹാദിസിന്റെ കൂടെ ഉപരി നിൽക്കും. എന്നാൽ രണ്ടുപേരും കൂടി ഒരുമിച്ചുകൂടെ ഉപരെ കാണൂല, ഉപരി സ്ഥലം വിട്ടിട്ടുണ്ടാവും. ആരാണ് പയ്യു പറ്റിയ ഒരാള്? എല്ലാരും പറ്റുമല്ലോ പ്രോബ്ലം ആണെങ്കിൽ. അപ്പൊ ഇതിന് പറ്റിയ ഒരാളെ നമ്മൾ അന്വേഷിക്കണം. ഇതിന് പറ്റിയ ഒരാളെ നമ്മൾ എന്ത് ചെയ്യണം? അന്വേഷിച്ച് കണ്ടെത്തണം. ആരെ കൊണ്ടുവരാം? കൊണ്ടുവരാ ഒരു ഷെയ്ഖിനെ പിടിച്ചുകൊണ്ടുവരാ. അലാലമു ഷെയ്ഖുൻ ഹാദിസ് നടക്കോ ഇല്ല? അലാലമു ഷെയ്ഖുൻ അത് ശരിയാണ്. പക്ഷെ പുല്ലു ഷെയ്ഖിൻ ഹാദിസ് തന്നെ ഉണ്ടാവും. കാരണം എന്താ, അള്ളാഹു തആലനെ കുറിച്ച് ഷെയ്ഖ് എന്ന് പറയില്ലേ, അള്ളാഹു ഹാദിസാന്ന് വരും. അപ്പൊ ഷെയ്ഖിനെ പറ്റൂല, അല്ലേ? അപ്പൊ ഷെയ്ഖ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുത്തി ഇത് പ്രശ്നമായി. ഞങ്ങൾ വേറെ നോക്കാം. അതും തെറ്റ, രണ്ടും തെറ്റി, അത് പറ്റൂല. അപ്പൊ നമ്മൾ കുറെ സംഗതി സെലക്ട് ചെയ്യണം. തിരിഞ്ഞോ കുറെ സംഗതി ഇങ്ങനെ ഇതൊന്നും പറ്റൂല, അത് പറ്റൂല. എന്നാ പിന്നെ പറ്റുന്നതൊന്നു പറയും, ജല്ലാരിയാക്കാൻ ഒരാളെ പറ്റണല്ലോ. അങ്ങനെ കുറെ അന്വേഷിച്ച അവസാനം നമ്മൾ അവിടെ എത്തി. ഈ പണിക്കാണ് ഉസൂൽ ഫിഖ്ഹിൽ എന്തെന്ന് പറയാ, മസലക്കു സബ്ർ, മസാലിക്കുൽ ഇല്ല പഠിക്കണം. എവിടെ പറയാ മസാലിക്കുൽ ഇല്ലത്? ഖിയാസിന്റെ വാബ്. ഖിയാസിന്റെ വാബില് നമ്മൾ തീരെ ഓതാത്തൊരു വാബാണ് ഖിയാസിന്റെ വാബ്. ഖിയാസിന്റെ വാബില് തീരെ ഓതാത്ത അധ്യായങ്ങളാണ് മസാലിക്കുൽ ഇല്ല, അതുപോലെ ഖവാദിഖുൽ ഇല്ല. ഒക്കെ നമ്മൾ മനസ്സിലാക്കണം. മൗലിയമാർ ഓതാതെ വിട്ടുപോകുന്ന അധ്യായങ്ങൾ ആദ്യം നമ്മൾ ഓതണം. കാരണം ഈ ആകാശത്തിന്റെ ഒട്ടിലുണ്ടാകുന്ന മുഴുവൻ ഫസാദിന്റെയും കാരണം ഈ ഓതാതെ പോയ അധ്യായങ്ങളാണ്. അതിനെ ആവർത്തിക്കും, ചിലപ്പോ ഇങ്ങനെ ആവർത്തിച്ചു പോകുമാറിയാതെ നിങ്ങൾ ശ്രമിക്കണം. അപ്പോ